ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല തരനെ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല തരനെ. അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുമൻ ശിരസിൽ. അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുമൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. മരണത്തിൻ നിഴൽ താഴ്വരയതിലും ഞാൻ ശരണമറ്റവനായി പരിതപിക്കാതെ. മരണത്തിൻ നിഴൽ താഴ്വരയതിലും ഞാൻ ശരണമറ്റവനായി പരിതപിക്കാതെ. വരുമെനിക്കരികിൽ വഴി പതറാതെ, കരം പിടിച്ചെന്നെ നടത്തിടുവോ നീ. വരുമെനിക്കരികിൽ വഴി പതറാതെ, കരം പിടിച്ചെന്നെ നടത്തിടുവോ നീ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാ. കരുണയിൻ കരത്തിൻ കരുതലില്ലാത്ത ഒരു നിമിഷവും നീ മരുവിലില്ലെനിക്ക്. കരുണയിൻ കരത്തിൻ കരുതലില്ലാത്ത ഒരു നിമിഷവും നീ മരുവിലില്ലെനിക്ക്. ഇരവിലൻ നൊളിയായി പകലിലൻ തണലായി, ഒരു പൊഴുതും നീ പിരിയുകയില്ല. ഇരവിലൻ നൊളിയായി പകലിലൻ തണലായി, ഒരു പൊഴുതും നീ പിരിയുകയില്ല. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം.